പതിനഞ്ചാം ദശകം. ഗുണരഥമതിബന്ധം ശക്തിയില്ലായെങ്കിൽ മോക്ഷം, ഭഗവത് അനുചരിത്വം ഭക്തിശക്തിക്കു കാലൻ, ഗുണികളോട് ലഭിക്കും ഭക്തിയെ വേണ്ടുമന്നിൽ കപിലതവ നിദേശം വാങ്ങിനാൾ ദേവകൂതി. പ്രകൃതി മകത അഹങ്കാരങ്ങൾ മാത്രാധിഭൂതം, ഹൃദയവചനമാദ്യം ജ്ഞാനകർമ്മേന്ദ്രിയങ്ങൾ, പുരുഷനുമിതറിഞ്ഞാൽ മായമായുന്നു മന്നിൽ കപില തവ നിദേശം വാങ്ങിനാൾ ദേവകൂതി. പ്രകൃതിഗത ഗുണങ്ങൾക്കില്ല ബന്ധം ബുമാനിൽ, ഗുണരതി ജനനാദിക്കൊക്കെയും മൂലമല്ലോ, അകലുമതു ഭജിച്ചാൽ എൻ്റെ തത്വം നിനച്ചാൽ കപില തവ നിദേശം വാങ്ങിനാൾ ദേവകൂതി. ഹൃദയം മലിനഭാവം നീങ്ങി യോഗത്തിനാലേ ഗരുഡനു പരിവാഴും ദിവ്യഭൂഷായുധാംഗം, മമ രുചിരതമാലാംഗത്ത നീ അഭ്യസിക്കൂ കപില തവ നിദേശം വാഗ്ഞിനാൾ ദേവകൂതി. മമ ഗുണഗണലീലാകർണനാൽ കീർത്തനത്താൽ സുരതടിനി സമം പാഞ്ഞെത്തിടും ചിത്തവൃത്തി, ഇത് മൃതിയെ ജയിക്കും ദിവ്യമാം ഭക്തിയല്ലോ കപില തവ നിദേശം വാങ്ങി ദേവകൂതി. ധനദുരയൊടു ഹിംസാവഞ്ചനം ചെയ്ത് ഭാര്യാതനയരെ അനുവേലം പോറ്റിലാളിച്ചിരിക്കും നരകപദ അഭക്തനുള്ളിലെ ഗാർഹികത്വം കപില തവ നിദേശം വാങ്ങിനാൾ ദേവകൂതി. ജനനിയുടെ വയറ്റിൽ ദുഃഖിതം പിന്നെ ബോധം പ്രസവ സമയമറ്റു, പീഡിതം ബാല്യകാലം തരുണദശയിൽ വീണ്ടും നൂറു മോഹങ്ങൾ, അമ്പോ കപില തവ നിദേശം വാങ്ങിനാൾ ദേവകൂതി. പതിതനിക സഹാമൻ ധാർമ്മികൻ യജ്ഞയുക്തൻ പിതൃസുരഗണഭക്തൻ, ദക്ഷിണാധ്വാവിൽ നിന്നും ക്രിയകൾ അഖിലമെന്നിൽ ചേർന്നു താൻ ചെയ്യുക കാമം കപില തവ നിദേശം വാങ്ങിനാൾ ദേവകൂതി. അറിവുകിടയെ മുറ്റും വാഴ്ത്തുമാ ദേവകൂതിക്ക് അമിതവരമണച്ചിട്ടങ്ങു ഹാ യാത്രയായി, വിപലമതിയവൾക്കോ മുക്തി ഭക്തിയാ ലഭിച്ചു കപിലനിക ഹിതത്തിൻ നിന്നുമുണ്ടങ്ങുവാനിൽ. പറവതുമതിയേറെ നിന്നിലെ ഭക്തി കൊണ്ടൻ സകല ഭയമൊടുങ്ങും സർവകാമം ലഭിക്കും, ദൃഢതരമിതു നീ താൻ ചൊല്ലി രോഗങ്ങൾ നീക്കി ഗുരുഭവനപുരേശ ഭക്തനാക്കിയിടുക.